പറഞ്ഞു അദ്വൈതത്തിലെ ശ്രുതിയെ പരമപ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ ശ്രുതിയിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സൃഷ്ടിയെ കുറിച്ച് പറയുന്നിടത്ത്, ഒരിടത്ത് ആകാശത്തിൽ നിന്ന് സൃഷ്ടി, ഒരിടത്ത് തേജസ്സിൽ നിന്ന് സൃഷ്ടി, ഒരിടത്ത് സൃഷ്ടിയെല്ലാം ഒരുമിച്ച് സംഭവിക്കുന്നു, ഇങ്ങനെ പലതരത്തിൽ പറയുന്നു. അതിന് ഇതാണ് ചോദ്യം. അതിന് സമാനം പറഞ്ഞ എന്താണ്? സൃഷ്ടിയെ കുറിച്ച് അങ്ങനെ പലതുമുണ്ട്. അതിരിക്കട്ടെ, ആദ്യ സ്രഷ്ടാവിനെ കുറിച്ച് ചിന്തിക്കാം. സ്രഷ്ടാവിനെ കുറിച്ച് എല്ലായിടത്തും ഒരേ രീതിയിലാണ് പറയുന്നു. അവിടെ വികാനം, വിരുദ്ധ അഭിപ്രായങ്ങളില്ല. അതാദ്യം മനസ്സിലാക്കുക, അതാണ് പറയുന്നത്. കാര്യവിഷയണ വികാനേന കാരണമൊബി ബ്രഹ്മ സർവവേദാന്തേഷ വിഗീതം അധിഗമ്യമാനം അവിവിക്ഷിതം ഭവിതം അർഹതീതി ശക്യതേ ഭക്തം. ശരിയാണ്, സൃഷ്ടിയെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ പല അഭിപ്രായങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ സൃഷ്ടാവിനെ കുറിച്ച് അതുകൊണ്ട് പല അഭിപ്രായം ഉണ്ടെന്ന് പറയാൻ കഴിയത്തില്ല. അതിപ്രസംഗ സൃഷ്ടിയിൽ വിരോധം എന്നുള്ളത് വേണ്ടി വന്നാൽ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല. അങ്ങനെ ചില കാര്യങ്ങളുണ്ട് എന്ന് സമ്മതിച്ചാൽ തന്നെയും സൃഷ്ടാവില്ലാതില്ല. സമാധാസ്യതി ചാചാര്യ കാര്യവിഷയമഭി വികാനം ന വേദ ശ്രുതി. ഇനി ശരിക്കും അദ്വൈതത്തിൽ അങ്ങനെ സൃഷ്ടിയെ സംബന്ധിച്ചും പല അഭിപ്രായങ്ങളുണ്ട് എന്ന് പറയുന്നത് ശരിയില്ല. എന്തുകൊണ്ട്? അടുത്ത് ആചാര്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സൂത്രകാരൻ തന്നെ വിശദീകരിക്കും. രണ്ടാം അധ്യായത്തില് മൂന്നാം പാദത്തില് നവീയത ശ്രുതേഹി ഇവിടെ തുടങ്ങി പറയും. നിങ്ങൾ ഈ ധരിക്കുന്നത് പോലെ സൃഷ്ടിയെ സംബന്ധിച്ചും ശ്രുതിയിൽ പരസ്പര വിരുദ്ധങ്ങളായ അഭിപ്രായങ്ങളൊന്നുമില്ല. അതാണ് സമാധാസ്ഥിതി ആചാര്യ. ആചാര്യൻ സമാധാനം പറയും. കാര്യവിഷയമൊക്കെ വികാനം, കാര്യത്തെ സംബന്ധിച്ച് സൃഷ്ടിയെ സംബന്ധിച്ചും പരസ്പര വിരുദ്ധമായ ആശയങ്ങളില്ല എന്നുള്ള കാര്യം നവീയത ശ്രുദ്ധേഹി ഇത്യാരംഭിക്കും. നവീയത ശ്രുദ്ധേഹി എന്ന് പറഞ്ഞ ആ ഭാഗം മുതൽ പറയും, അതിന് സമാനം പറയും. ആദ്യം സൃഷ്ടിയെ സംബന്ധിച്ച് വിരുദ്ധാഭിപ്രായങ്ങൾ കാണുന്നു എന്നുള്ളതിനെ അംഗീകരിച്ചുകൊണ്ട് സംസാരിച്ചു. ഇപ്പൊ പറയുന്നു അതിനെ നിഷേധിക്കും. ഭവ്യതവി കാര്യസ്യ വിഗീതത്വം അപ്രതിപാദ്യത്വ, അതിന് പറയുന്നത് എന്താണ്? ശ്രുതിയുടെ താല്പര്യം എന്തെന്നാണ് പരിശോധിക്കേണ്ടത്. ശ്രുതിയുടെ വാക്യങ്ങൾ എടുത്തിട്ട് അതിന്റെ താല്പര്യം പരിശോധിക്കണം. എന്താണ് ഇപ്പോൾ താല്പര്യങ്ങളെ പരിശോധിക്കുമ്പോൾ കാര്യത്തെ സംബന്ധിച്ച്, സൃഷ്ടിയെ സംബന്ധിച്ചും ശ്രുതിയിൽ വൈരുദ്ധ്യമില്ല. എന്താ അതിന് മുഖ്യമായ കാരണം? അപ്രതിപാദ്യത്വ പറയും. അതൊന്നും ശ്രുതിയുടെ താല്പര്യമേ അല്ല. സൃഷ്ടി ശ്രുതിയുടെ താല്പര്യമല്ല. സൃഷ്ടിയെ ശ്രുതിയുടെ താല്പര്യമല്ലെങ്കിൽ പിന്നെ സൃഷ്ടിയുടെ വിരോധത്തെക്കുറിച്ച് എന്തിനാ ചർച്ച ചെയ്യുന്നു? എന്നാൽ അങ്ങനെ വിരോധം ഉണ്ടെന്ന് തോന്നിക്കുന്ന വാക്യങ്ങളുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിനൊക്കെ താല്പര്യം എടുക്കുമ്പോൾ സൃഷ്ടിയിൽ ശ്രുതിക്ക് താല്പര്യമില്ല, അക്കാര്യവും ചർച്ച ചെയ്യും. നഹ്യയം സൃഷ്ടിയാദി പ്രപഞ്ച പ്രതിപിപാദയിഷിത. ശ്രുതി ഒരിക്കലും അങ്ങനെ താല്പര്യപ്പെട്ടിട്ടില്ല. പ്രതിപിപാദയിഷിത, പ്രതിപിപാദയിഷ പ്രതിപാദിക്കുന്നതിനുള്ള താല്പര്യം. അതാണ് വരുന്നത്. ശ്രുതിയുടെ താല്പര്യത്തെ നോക്കണം. സൃഷ്ടിയാദി വിഷയങ്ങളെ കുറിച്ച്, പ്രപഞ്ചത്തെ സംബന്ധിച്ച്, പ്രപഞ്ചത്തിലാണല്ലോ വരുന്നത്. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ, പ്രപഞ്ചത്തിന്റെ നാനാഭാവങ്ങൾ, പ്രപഞ്ചമുണ്ടായി പിന്നെ അതെങ്ങനെ ഉണ്ടായി, അതിനെന്താണ് കാരണം, അത് എത്ര കാലം നിലനിൽക്കും, അതിനകത്ത് എന്തെല്ലാം ഉണ്ട്, അതിന് സൃഷ്ടിയാദി പ്രപഞ്ചമെന്ന് പറയും. ഈ വിഷയങ്ങളൊന്നും പ്രതിപാദിക്കുന്നതിന് ശ്രുതിക്ക് താല്പര്യമേ ഇല്ല. നഹ്യയം സൃഷ്ടിയാദി പ്രപഞ്ച പ്രതിപിപാദേഷിത. അതൊന്ന് ശ്രുതിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അതിനെ അങ്ങനെ പ്രതിപാദനം ചെയ്തു, അതിൽ വിരുദ്ധമായ കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന ഒന്നും താല്പര്യമല്ല. ശ്രുതി താല്പര്യമായിട്ടെടുക്കരുത്. എന്തുകൊണ്ട്? ഇവിടെ സൃഷ്ടിയെക്കുറിച്ചുള്ള വാക്യങ്ങളുണ്ടല്ലോ. ഉണ്ടായിട്ടും അത് താല്പര്യമില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? നഹി തത് പ്രതിബദ്ധ കസ്യത് പുരുഷാർത്ഥോ ദൃശ്യതേ ശ്രൂയദേവ. ഈ സൃഷ്ടിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും എല്ലാം ചർച്ച ചെയ്തിട്ട് അതെങ്ങനെ ഉണ്ടായി, അതിനാരാണ് കാരണം, ഇങ്ങനെയുള്ള സൃഷ്ടി വിഷയമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുരുഷാർത്ഥം കാണുന്നില്ല, ശ്രുതി പറയുന്നില്ല. അതുകൊണ്ട് പിന്നെ പ്രപഞ്ചത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? ശ്രുതി എന്ന് പറയുന്നത് പുരുഷാർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. പുരുഷാർത്ഥം എന്ന് പറയുന്നത് ഇവിടെ മുക്തിയെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ, പരമപുരുഷാർത്ഥം. അപ്പോ പരമപുരുഷാർത്ഥത്തിന് എന്താ വേണ്ടത്? തത്വജ്ഞാനം. എന്നുവെച്ചാൽ സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം. മറ്റൊന്നും ഇവിടെ ആവശ്യമില്ല. അപ്പോൾ മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് മറ്റ് അനേകം വിദ്യകളുണ്ട്, അനേക ശാസ്ത്രങ്ങളുണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പം ശ്രുതിയുടെ താല്പര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഉപനിഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. പരമപുരുഷാർത്ഥമായിരിക്കുന്ന മുക്തിയാണ്, മുക്തിയാണ് താല്പര്യമെങ്കിൽ, അതാണ് പുരുഷാർത്ഥമെങ്കിൽ ശ്രുതി അതിനെക്കുറിച്ചേ പ്രതിപാദിക്കുന്നുള്ളൂ. അല്ലാതെ പ്രപഞ്ചത്തെക്കുറിച്ച് ശ്രുതി യാതൊന്നും പറയുന്നില്ല. അങ്ങനെ പറയുന്നു എന്ന് തോന്നുന്നത് ശ്രുതിയുടെ താല്പര്യത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ പുരുഷാർത്ഥത്തിന് ഉപകരിക്കാത്ത ഒരു കാര്യവും അവിടെ പറയുന്നില്ല. സൃഷ്ടിയോട് ബന്ധപ്പെട്ട് നഗസ്യത് പുരുഷാർത്ഥോ ദൃശ്യതേ ശ്രീദേവ. അങ്ങനെ ഒരു പുരുഷാർത്ഥത്തെ ശ്രുതിയിൽ നിന്ന് കേൾക്കാനോ അങ്ങനെ ഒരു പുരുഷാർത്ഥത്തെ അനുഭവിക്കാനോ കഴിയുന്നില്ല. നജ കൽപ്പയിതും ശക്യതേ യുവക്രമ ഉപസംഹാരാഭ്യാം തത്ര ബ്രഹ്മവിഷയി വാക്യേഹി സാകം ഏകവാക്യതായ ഗമ്യമാനത്വ. ഇനി അങ്ങനെ എന്തെങ്കിലും പുരുഷാർത്ഥ പരമപുരുഷാർത്ഥമല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം ഇവിടെ ഉണ്ടെന്നു അനുമാനിക്കാനും കഴിയത്തില്ല. എന്തുകൊണ്ട്? ഓരോ ശ്രുതി ഭാഗങ്ങളെയും എടുത്ത് അതിൻ്റെ ഉപക്രമം, ഉപസംഹാരം, എന്തിൽ തുടങ്ങുന്നു, എന്തിൽ അവസാനിക്കുന്നു, എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ ബ്രഹ്മ ആണ് അവിടുത്തെ വിഷയമായിരിക്കുന്നത്. അല്ല, മറ്റൊന്നുമല്ല, സൃഷ്ടിയോ പ്രപഞ്ചമോ അവിടെ വിഷയമല്ല. അതാണ് ബ്രഹ്മവിഷയീ വാക്യ ഹീ സാകം ഏകവാക്യതായ ഗമ്യമാനത്വം. സർവത്ര ഏകവാക്യത എന്ന് പറയുന്നത് ശ്രുതിയുടെ താല്പര്യം മുഴുവൻ എന്താണ്? ബ്രഹ്മത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്, ആ ബ്രഹ്മബോധം. അതുകൊണ്ടാണ് മുക്തി. അതല്ലാതെ ഉപക്രമ ഉപസംഹാരങ്ങളിലൂടെ മറ്റൊരു വിഷയത്തെയും ശ്രുതി പറയുന്നില്ല. ഇനി എന്തെങ്കിലും പറയുന്നു തോന്നിയാൽ, എന്തോ അങ്ങനെ തോന്നിക്കഴിഞ്ഞാലോ, ഇവിടെ ആകാശം തുടങ്ങി സൃഷ്ടി, തേജസ് തുടങ്ങി സൃഷ്ടി, ഇതെല്ലാം പറയുന്നുണ്ടല്ലോ. പറയുന്നു ദർശയതിജ സൃഷ്ടിയാദി പ്രപഞ്ചസ്യ ബ്രഹ്മ പ്രതിപത്യർത്ഥത്വ. സൃഷ്ടിയാദി പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നത്, സൃഷ്ടി എന്ന് പറയുന്നത് ജീവന്റെ അനുഭവമാണ്. ശ്രുതിയിൽ നിന്നാണല്ലോ ബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്നത്. പക്ഷേ ജീവന്റെ സഹജമായ അനുഭവം പ്രപഞ്ചമാണ്. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നിടത്തും എന്തിനു വേണ്ടി? ബ്രഹ്മപ്രതിപത്തിക്ക് വേണ്ടിയിട്ടാണ്, ബ്രഹ്മബോധത്തിന് വേണ്ടിയിട്ടാണ് പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നത്. അല്ലാതെ പ്രപഞ്ചബോധത്തിന് വേണ്ടിയല്ല. അതാണ് മുഖ്യമായി ഇവിടെ പറയുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നു, അത് പ്രപഞ്ചബോധത്തിന് വേണ്ടിയിട്ടല്ല, ബ്രഹ്മബോധത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ സൃഷ്ടിയാദി പ്രപഞ്ചസ്യ ബ്രഹ്മപ്രതിപത്തി അർത്ഥത്തിൽ എങ്ങനെ അന്നേന സ്വമ്യ ശുങ്കേന അഗു മൂലം അന്വിച്ഛാഭി സൗമ്യ ശുങ്കേന തേജോ മൂലം അന്വിച്ഛ തേജസ സൗമ്യ മൂലേന ശുങ്കേന സത് മൂലം അന്വിച്ഛ. കാരണം ശരിയാണ്, അവിടെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്, തേജസ്, പിന്നീട് ജലം, പിന്നീട് പൃഥ്വി, ഇങ്ങനെയുള്ള സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് അവിടെ. ആ തേജസ്, ജലം, അന്നം, അതായത് പൃഥ്വി, ഇതിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അത് പ്രത്യേകം പറയുന്നു, അന്നത്തിലൂടെ നീ എന്ത് മനസ്സിലാക്കണം, അതിൻ്റെ എന്താണ് കാരണം? അതിന് കാരണമായിരിക്കുന്നത് ജലമാണ്. ജലത്തിലൂടെ എന്ത് മനസ്സിലാക്കണം? അതിൻ്റെ കാരണമായ തേജസ്സിനെ. തേജസ്സിലൂടെ എന്തിന് മനസ്സിലാക്കണം? അതിൻ്റെ കാരണമായ സത്, ബ്രഹ്മം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം എന്താണ്? അതിൻ്റെ കാരണമായ, പരമകാരണമായ സത്തിനെ ബോധിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ ഓരോ വിഷയങ്ങളെ ബോധിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ എന്തായാലും ജീവൻ ഇതെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. പ്രപഞ്ചം ജീവന്റെ അനുഭവ വിഷയമാണ്. ആ അനുഭവ വിഷയമായിരിക്കുന്ന പ്രപഞ്ചത്തിലൂടെ പ്രപഞ്ച കാരണമായ സത്തിനെ ബോധിക്കുക, അതാണ് ശ്രുതിയുടെ താല്പര്യം. എന്തായാലും അവനവന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടല്ലേ ബോധിക്കാനും ചിന്തിക്കാനും എല്ലാം കഴിയത്തുള്ളൂ. അതുകൊണ്ട് അനുഭവത്തെ ആശ്രയിച്ച് പറയുന്നു, അന്നേന സൗമ്യ ശുങ്കേന ആഗോ മൂലം അന്വിച്ച അന്നം അല്ലെങ്കിൽ പൃഥ്വി എന്ന് പറയുന്ന കാര്യത്തിലൂടെ കാരണമായ എന്താണോ ശുങ്കം എന്ന് വെച്ച കാര്യം, അതിലൂടെ കാരണമായ ജലത്തെ അറിയുക. അഭി ജലത്തിലൂടെ സ്വാമി ശുങ്കേന, അതൊരു കാര്യമാണ്. തേജോ മൂലം അന്വിച്ച തേജസ്സാകുന്ന ആ കാരണത്തെ അറിയുക. തേജസ്സ സ്വാമിയ ശുങ്കേന, തേജസ്സിലൂടെ കാരണമായ സത്തിനറിയുക. അതുകൂടാതെ അവിടെ തന്നെ മൃദാദി ദൃഷ്ടാന്തസ്യ കാര്യസ്യ കാരണേന അഭേദം വധിതം. മൃദാദി ദൃഷ്ടാന്തത്തിലൂടെ തന്നെ എന്താണ് കാര്യസ്യ കാരണേന അഭേദം. കാര്യം ഇത് മുമ്പും പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട അദ്വൈതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബഹുസ്യം പ്രജായേയ ആത്മവിഷയേണ ബഹുഭവനാനുശംസനേന സൃജ്യമാനാനാമികാരാണ് സൃഷ്ടി. ഒരു അഭേദം ഭാഷത അദ്വൈതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ സൃഷ്ടി പ്രപഞ്ചം നാനാത്വം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഈ നാനാത്വം അനുഭവപ്പെടുമ്പോൾ തന്നെ എന്താണ് സൃജ്യമാനാനാം വികാരാണാം സൃഷ്ടിരഭേദം. എന്തൊക്കെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ടോ അതെല്ലാം സൃഷ്ടാവിനോട് അഭിന്നമാണെന്ന് വെച്ചാൽ ഇതൊന്ന് സൃഷ്ടാവിൽ നിന്ന് വേറെയല്ല. അത് തന്നെ ഇവിടെയും പറയുന്നു. മൃദാദി ദൃഷ്ടാന്തങ്ങൾ പറയുന്ന എന്തുകൊണ്ട്? കാര്യസ്യകാരണേന അഭേദം. കാര്യത്തിന് കാരണത്തോട് ഭേദം ഇല്ല, കാര്യം കാരണത്തോട് അഭിന്നമാണ്. കാര്യം കാരണത്തോട് അഭിന്നമാണ് എന്നുള്ളത് പതിതും. പറയുന്നതിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിയാദി പ്രപഞ്ച ശ്രവ്യതേ, സൃഷ്ടിയാദി പ്രപഞ്ചത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ പ്രപഞ്ചത്തെ കുറിച്ച് പറയുന്നില്ല എന്ന് പറയുന്നില്ല. ശ്രുതി പ്രപഞ്ചത്തെ കുറിച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്. പക്ഷെ അത് ഈ സൃഷ്ടി സൃഷ്ടാവിനോട് അഭിന്നമാണ്, കാരണാഭേദം പറയുന്നതിന് വേണ്ടി പറയുകയാണ്. കാരണം ഇതെന്താണെന്ന് അറിയണമല്ലോ, എന്താണ് ഈ സൃഷ്ടി. അത് സൃഷ്ടാവ് തന്നെയാണ് ഇക്കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ്. തഥാച സമ്പ്രദായ വിദോ വദന്തി, ഈ കാര്യം തന്നെ സമ്പ്രദായ വിത്തായ ആചാര്യൻ പറയുന്നു. മണ്ഡുക്യത്തിൽ മൃലോഹ വിസ്ഫുലിംഗി സൃഷ്ടിയ ചോദിത അന്യഥ ഉപായസ്വ അവതാരായ നാസ്തി ഭേദ കഥഞ്ചന. ഇതി അദ്വൈത സമ്പ്രദായത്തെ അറിയുന്നതായ ആചാര്യം പറഞ്ഞിരിക്കുകയാണ്. ശ്രുതി മൃത്ത് ലോഹം വിസ്ഫുലിംഗാദി, അവിടെ മൃദൃഷ്ടാന്തം പറഞ്ഞു. എങ്ങനെയാണോ പാത്രങ്ങൾ എല്ലാം മണ്ണ് തന്നെയായിരിക്കുന്നത്, ലോഹത്തെ പറഞ്ഞു. നഗനികൃന്ദനത്തിന്റെ ഉദാഹരണം ചന്ദുകെത്തി പറഞ്ഞു. എന്താണോ ആ ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു ഉപകരണം, അത് ലോഹം തന്നെയായിരിക്കുന്നത്. വിസ്ഫുലിംഗം പറഞ്ഞു. എങ്ങനെയാണോ തീപ്പരികൾ, അത് തീ തന്നെയായിരിക്കുന്നത്. ഇങ്ങനെ അനേക ദൃഷ്ടാന്തങ്ങളിലൂടെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം എന്താണോ സൃഷ്ടിയാ ചോദിത, ഏതൊരു സൃഷ്ടിയാണോ ശ്രുതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അന്യഥ നാനാപ്രകാരത്തിൽ സൃഷ്ടി അനുഭവിക്കുന്നതും നാനാപ്രകാരത്തിലാണ്, ശ്രുതി ഉപദേശിക്കുന്നതും നാനാപ്രകാരത്തിലാണ്. അതെല്ലാം എന്താണ് സ അവതാരായ ഉപായ, തത്വത്തെ അവതരിക്കുന്നതിന് ബോധിക്കുന്നതിന് ഉള്ള ഉപായം മാത്രമാണ്. നാസ്തി ഭേദ കഥഞ്ചന, ഇവിടെ സൃഷ്ടിയിൽ പരസ്പര ഭേദമോ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ഭേദമോ ഇല്ല. ഒരു തരത്തിലും ഭേദത്തെ, ഭേദം രണ്ടു തരത്തിലാണ് വരാവുന്നുള്ളത്. ഒന്ന് സൃഷ്ടിയിൽ പരസ്പര ഭേദം, മറ്റൊന്ന് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ഭേദം. അത് ഒരു തരത്തിലും ഭേദമില്ല. നാസ്തി ഭേദ കഥഞ്ചന ഇത് പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ വിശദീകരിച്ചാണ് ബ്രഹ്മപ്രതിപത്തി പ്രതിബദ്ധം തു ഫലം ശ്രൂയത്തെ ബ്രഹ്മവിത് ആത്മവതി ഫലം. ശരി, ഇവിടെ ചോദിക്കുന്നു, ഇങ്ങനെ സൃഷ്ടിയെ സൃഷ്ടാവിനോട് അഭിന്നമായി ഇവിടെ വിശദീകരിക്കുന്ന കൊണ്ടെന്താ, അതുകൊണ്ടെന്താ പ്രയോജനം എന്ന് പറയുന്നത്. ബ്രഹ്മപ്രതിപത്തി പ്രതിപത്തി പ്രതിബദ്ധം ഫലം, ബ്രഹ്മപ്രതിപത്തി ബ്രഹ്മജ്ഞാനം അതിനോട് പ്രതിബദ്ധമായിരിക്കുന്നു, അതിനോട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഫലം എന്താണ് എന്നുവെച്ചാൽ എന്താണ് ബ്രഹ്മപ്രതിപത്തി ജ്ഞാനം, അതിനുള്ള ഫലം എന്താണോ. ഇവിടെ പറയുന്ന ഈ ശ്രുതി പറയുന്നതെല്ലാം അല്ലെങ്കിൽ ആ ശ്രുതിയുടെ സമ്പ്രദായത്തെ അറിയുന്ന ആചാര്യൻ പറയുന്നതെല്ലാം ഇവിടെ നാസ്തി ഭേദ കഥഞ്ചന, ഒരു പ്രകാരത്തിലും ഭേദമില്ല എന്നുള്ള തത്വത്തെ ബോധിപ്പിക്കാനാണ്. അവിടെ അംഗീകരിക്കാം തത്വബോധമാണ് ഇതിൻ്റെയൊക്കെ പ്രയോജനം. ആ തത്വബോധം കൊണ്ടുള്ള നേരിട്ടുള്ള ഫലം എന്താണ്, ബ്രഹ്മവിത് ആപ്നോതി പരം. ബ്രഹ്മവിത്ത് ബ്രഹ്മത്തെ അറിയുന്നവൻ പരത്തെ പ്രാപിക്കുന്നു, മുക്തിയെ പ്രാപിക്കുന്നു എന്നാണ്. ആ ശരി എന്ന് പറഞ്ഞാൽ എന്താ, ബ്രഹ്മത്തെ അറിയുന്നവൻ മുക്തിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടാണല്ലോ പറയുന്നത് തരതി ശോകം ആത്മവിത്ത്. അതൊരു സ്ഥലത്ത് പറഞ്ഞ തൈത്തിരിയത്തിൽ അതുകൊണ്ടാണ് നേരത്തെ ഏകവാക്യത. ഏതെങ്കിലും ഒരു ശ്രുതിയുടെ ഭാഗത്തെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് അതിൻ്റെ അർത്ഥം ചിന്തിച്ചാൽ ഇത് കിട്ടത്തില്ല. ഇതിനെല്ലാം ഏകവാക്യമായി കാണും, ശ്രുതിയെ എല്ലാം ഒന്നായി കാണും. അതിൽ ഓരോ സ്ഥലത്തും അതിൻ്റെ ഉപായങ്ങളെ കുറിച്ച് പറയും, വേറെ സ്ഥലത്ത് അതിൻ്റെ ഫലത്തെക്കുറിച്ച് പറയും. അവിടെ ഫലത്തെക്കുറിച്ച് പറയുന്നു തരതി ശോകം ആത്മാവിനെ അറിയുന്നവൻ, ബ്രഹ്മത്തെ അറിയുന്നവൻ ശോകത്തെ തരണം ചെയ്യുന്നു എന്ന് പറയുന്നു ഒരിടത്ത്. അതിന് ഏകവാക്യത. ഇനി വേറെടുത്ത് പറയുന്നു തമേവ വിദിത്വ അതി മൃത്യും ഏതി, അതിനെ അറിഞ്ഞിട്ട് മൃത്യും അത്യേതി എന്ന് പറയുന്നു. മൃത്യുവിനെ തരണം ചെയ്യുന്നു, ശോകം തരണം ചെയ്യുന്നു, മൃത്യുവിനെ തരണം ചെയ്യുന്നു, ഇതൊക്കെയാണ് അതിന്റെ ഫലം എന്ന് പറയുന്നു. അടുത്ത് പറയുന്നു പ്രത്യക്ഷാവഗമഞ്ച ഇതം ഫലം. അടുത്ത് പറയുന്നു ഈ ഫലം എന്ന് പറയുന്നത് പ്രത്യക്ഷാവഗമം, അത് പല സ്ഥലത്തും പറയുന്നുണ്ട്. ഈ ശ്രുതി നിന്നുള്ള ഈ ശ്രവണത്തിന്റെ ഫലം എന്ന് പറയുന്നത് പ്രത്യക്ഷാവഗമം എന്ന് വെച്ചാൽ പ്രത്യക്ഷ ജ്ഞാനം. അവഗമം എന്ന് വെച്ചാൽ ജ്ഞാനം, പ്രത്യക്ഷമായ ജ്ഞാനമാണ്. തത്വമസി ഇതി അസംസാരി ആത്മത്വ പ്രതിപത്വ സത്യം സംസാരി ആത്മത്വ വ്യാവൃത്തേ. ആത്യന്തികമായ ഇതിന്റെ പ്രയോജനത്തെ കുറിച്ച് ഇവിടെ പറയുന്നു. തത്വമസി ഇത് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു എന്ന ഈ ഭാഗമാണ് ആൾക്കാർക്ക് മനസ്സിലാകാത്തത്. തത്വമസി എന്ന് പറയുന്ന അസംസാരി ആത്മത്വ പ്രതിപത്വം, തത്വമസി ഇതി എന്ന് പറഞ്ഞാൽ തത്വമസി എന്നുള്ള ശ്രവണം കൊണ്ട്. തത്വമസി എന്ന് എന്തിനാ പറയുന്നത്? തത്വമസി എന്ന് ശ്രവിക്കുന്നത് കൊണ്ട്. അത് ശ്രവണമെന്ന് എന്തുകൊണ്ട് പറയുന്നത്? ശ്രുതിയെ ആശ്രയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ശ്രവണമെന്ന് പറയേണ്ട കാര്യമില്ല. തത്വമസി എന്നുള്ളത് ശ്രവിക്കുക എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ അറിവെന്ന് പറയുന്നത് ശ്രുതിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ ശ്രവണം കൂടിയേ തീരും, ശ്രവിച്ചേ മതിയാവും. അങ്ങനെ ശ്രവണം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? അസംസാരി ആത്മത്വ പ്രതിപത്വവും. ഒരു ശ്രവിക്കുന്നു, ശ്രവിക്കുന്നവന് അസംസാരിയാണ് ആത്മാ. ആത്മാന്ന് പറയുന്നത് എന്താണ്? തന്റെ സ്വരൂപം. അസംസാരിയായിരിക്കുന്ന, അസംസാരി എന്ന് പറയുമ്പോൾ ജനന മരണങ്ങളില്ലാത്ത, നേരത്തെ പറഞ്ഞല്ലോ തരതി ശോകം ആത്മവിത്ത്, ശോകാദികളില്ലാത്ത തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം, അതാണ് അസംസാരി ആത്മത്വ പ്രതിപത്വം സത്യം. അങ്ങനെയുള്ള ഒരു ബോധം ഉണ്ടാകുമ്പോൾ അതുകൊണ്ടെന്താ പ്രയോജനം പറയുന്നു? സംസാരി ആത്മത്വ വ്യാവർത്തേഹി, താൻ സംസാരിയാണ് തൻ എന്നുള്ള ഇതിന്റെ വ്യാവൃത്തി സംഭവിക്കുന്നു. താൻ സംസാരിയാണെന്നുള്ള ഒന്ന് പ്രതിപത്തി, മറ്റൊന്ന് വ്യാപൃത്തി. പ്രതിപത്തി എന്ന് പറയുന്നത് ബോധം. ബോധം കൊണ്ട് സംഭവിക്കുന്ന എന്താണ്? സംസാരിയാണ് താൻ, തന്റെ സംസാരി സ്വരൂപം, അതിന്റെ വ്യാപൃത്തി. അസംസാരിയാണ് താനെന്നുള്ള ബോധം കൊണ്ട് അസംസാരി ആണ് താൻ എന്നുള്ള ബോധം. ആ ബോധത്തിന് കാരണം പറഞ്ഞു. എങ്ങനെ? തത്വമസി ഇതി എന്ന് വെച്ചാൽ തത്വമസി എന്നുള്ള ശ്രവണം. അതുകൊണ്ട് അത് ശ്രവിക്കണം. ആ ശ്രവിക്കുക എന്ന് പറഞ്ഞാൽ ശ്രവണം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ശ്രവണം കൊണ്ട് സംഭവിക്കുന്ന ഗ്രഹണം ആ സംഭവിക്കണം. അതാണ് അദ്വൈതത്തിന്റെ രീതി. ശ്രവണം കൊണ്ട് ഗ്രഹണം സംഭവിക്കും. ആ ഗ്രഹണം കൊണ്ട്, ആ ഗ്രഹണത്തെയാണ് ഇവിടെ പറയുന്നത് അസംസാരി ആത്മത്വ പ്രതിപത്തി. തന്റെ സ്വരൂപത്തെക്കുറിച്ച് അവന് ബോധമുണ്ടാകുന്നു, താൻ അസംസാരിയാണ്, അയാൾ ആത്മാവാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? പറയുന്നു സംസാരി ആത്മത്വ തന്നെ സംബന്ധിച്ചുള്ള താൻ സംസാരിയാണ് എന്നുള്ള തന്റെ സംബന്ധിച്ചുള്ള ആ ബോധത്തിന് വ്യാവൃത്തി സംഭവിക്കുന്നു. വ്യാവൃത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അദ്വൈതത്തിന്? അതും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താണ് വ്യാവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബാധ സംഭവിക്കുന്നു അദ്വൈതത്തിൽ. അതാണ് സംഭവിക്കുന്നത്. അത് ഒരാൾക്ക്, അതാണ് ഇവിടെ പറഞ്ഞ എന്താണ് ഇതിന്റെ ഫലം. രണ്ട് ഫലങ്ങളാണ്. ഒന്നെന്താണ്? ഒന്ന് ശ്രവണം കൊണ്ട് സംഭവിക്കുന്ന ഫലം. ശ്രവണം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? തന്റെ സ്വരൂപത്തെക്കുറിച്ച്, സ്വരൂപം ആത്മാസ്വരൂപം അസംസാരിയാണ് എന്നുള്ള ബോധം. ശരി, ആ ബോധം കൊണ്ട് അതുകൊണ്ട് എന്താ വിശേഷത? അത് പറയും, ജ്ഞാനം കൊണ്ട് ഇവിടെ പറയും, ഫലത്തെക്കുറിച്ച് പറയും. അത് മുക്തിയാണ് ഫലം എന്നാ പറയുന്നു. അപ്പൊ മുക്തി എന്ന് പറഞ്ഞാലോ പറയുന്നു, അസംസാരി ആത്മത്വ വ്യാപൃത്തി. സംസാരി ആത്മത്വ വ്യാപൃത്തി, താൻ സംസാരിയാണ് എന്ന് അതുവരെ ഉണ്ടായിരുന്ന ബോധത്തിന്റെ വ്യാപൃത്തിയാണ്, അതിന്റെ ബാധ സംഭവിക്കുന്നു. ഇവിടെ ബാധരൂപത്തിലല്ലാതെ ഒരു ഫലം ഇവിടെ സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് മറ്റൊരു ഫലം സംഭവിക്കാത്തത്? കാരണം ഇവിടെ മുക്തിക്ക് ഹേതുവായി പറയുന്നത് ജ്ഞാനത്തെയാണ്. അതും ആ ജ്ഞാനം എങ്ങനെ സംഭവിക്കുന്നു? ശ്രവണം കൊണ്ട് സംഭവിക്കുന്നു. തത്വമസി എന്നുള്ള ശ്രവണം കൊണ്ട് ജ്ഞാനം സംഭവിക്കണം. ആ ജ്ഞാനം കൊണ്ട് തന്റെ സംസാരിത്വ ഭ്രാന്തി, സംസാരി ആത്മത്വം എന്ന് പറയുന്നു, അല്ല സംസാരിത്വ ഭ്രാന്തി ഒന്നോ സംസാരിത്വ ബോധമൊന്നോ എന്ത് വേണോ പറയാം, താൻ സംസാരിയാണോ എന്നുള്ള ഇതിന്റെ ബാധയാണ് സംഭവിക്കുന്നത്. അതിന് ബോധം കൊണ്ട് സംഭവിക്കും. അത് സംഭവിച്ചാൽ അതാണ് മുക്തി എന്ന് പറയുന്നത്. ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ച് വേറെ മുക്തി ഒന്നുമില്ല. ആർക്കാണോ അങ്ങനെ ഒരു മുക്തി സംഭവിക്കുന്നത്, മുക്തി സംഭവിക്കുക എന്ന് പറഞ്ഞാൽ തത്വത്തെ ശ്രവിക്കുക, ആ ശ്രവണം കൊണ്ട് അവന് ബോധമുണ്ടാവുക. അവനെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത് തരതി ശോകം ആത്മവിത്ത്. ആത്മവിത്ത് ആത്മത്തെ, ആത്മാവിനെ അങ്ങനെ അറിയുന്നവൻ, തന്റെ സ്വരൂപത്തെ അറിയുന്നവൻ അവൻ ശോകത്തെ തരണം ചെയ്തിരിക്കുന്നു. ഇത് പലതവണ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ കാര്യം. ഇവിടെ ഇപ്പൊ ഈ പറയുന്ന ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? സൃഷ്ടിയെ കുറിച്ച് ഇങ്ങനെ നാനാ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നുണ്ടോ? ഇതെല്ലാം പരസ്പര വിരുദ്ധമാണ്. അവരിൽ നിന്ന് സൃഷ്ടിയെ കുറിച്ചല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത്, സൃഷ്ടാവിനെ കുറിച്ചാണ്. ആ സൃഷ്ടാവ്, ആ സൃഷ്ടാവ് തന്നെയാണ് സൃഷ്ടിയിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്നതൊക്കെ മുമ്പ് പറഞ്ഞു. അനുപ്രവേശം ചെയ്തിരിക്കുന്ന ആ സൃഷ്ടാവ് സൃഷ്ടിയിൽ നിന്ന് അന്യമല്ല, സൃഷ്ടി അതിൽ നിന്ന് അന്യമല്ല. അത് പറഞ്ഞു. അതിന് മുമ്പ് ലോഹാദി ദൃഷ്ടാന്തങ്ങളിലൂടെ അത് മനസ്സിലാക്കണം. അതിനെ വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ചാന്ദോക്യം പറഞ്ഞു തത്വമസി, നിന്റെ പരമാർത്ഥ സ്വരൂപം ആ സത്താണ്. ഇത്രയും ഒരാൾക്ക് ബോധിക്കാൻ കഴിഞ്ഞാൽ അയാളുടെ സംസാരം നിവർത്തിക്കുന്നു. അസംസാരി ആത്മത്വ ബോധം കൊണ്ട് സംസാരം നിവർത്തിക്കുന്നു. അയാൾ സംസാരത്തെ സംബന്ധിച്ച് ബാധ സംഭവിക്കുന്നു. ബാധ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കർത്തവ്യശേഷമില്ല. ദ്വൈതത്തിൽ പ്രത്യേകമായി പറയുന്നു, പിന്നീടൊരു കർത്തവ്യം അവിടെ അവശേഷിക്കുന്നില്ല, എന്തെങ്കിലും ചെയ്യാനൊന്നും അവശേഷിക്കുന്നില്ല. എന്തിനു വേണ്ടി? മുക്തിയെ സംബന്ധിച്ച്. പിന്നീടൊരു എന്താ ചെയ്യേണ്ടത്, മുക്തിക്ക് എന്താ ഉപായം എന്നൊരു അന്വേഷണമില്ല. കാരണം മുക്തി എന്താണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോ ശരി, ആ ബോധത്തിന് നഷ്ടം സംഭവിക്കുക അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെട്ടു പോവുക, അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോ ഈ ബോധം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ അദ്വൈതത്തിൽ ബോധം നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ പലതവണ അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ആ കാര്യം മനസ്സിലാകത്തില്ല. ബോധം നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ബോധത്തിന് ബാധ സംഭവിക്കുക എന്നാണ്. എവിടെയെങ്കിലും ജാഗ്രതത്തിലോ സ്വപ്നത്തിലോ സുഷുപ്തിയിലോ ഇതെല്ലാം വേറെ സ്ഥലമില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഈ ബോധത്തിന് ബാധ സംഭവിക്കുന്നുണ്ടോ? പിന്നെ ഇനി സുഷുപ്തിയിൽ അവിടെ അങ്ങനെ ഒരു ബോധത്തിന്റെ പ്രശ്നമേ ഇല്ല. ഇനി സ്വപ്നത്തിൽ, സ്വപ്നത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ശരി, അത് ജാഗ്രതത്തിൽ അസത്യമാണെന്ന് ബോധിക്കുന്നു. അവിടുത്തെ സത്വം അസത്വം എന്തായാലും ശരി, ജാഗ്രതത്തിൽ അതിനെ അസത്തായി ബോധിക്കുന്നതുകൊണ്ട് സ്വപ്നത്തിലെ കാര്യങ്ങൾക്കിവിടെ യാതൊരു പ്രസക്തി. സ്വപ്നത്തിൽ താൻ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്നുള്ളത് ജാഗ്രത ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ടത് അസത്താണെന്ന് ബോധിക്കുന്നു. ഒന്നിനെ പൂർണ്ണമായും അസത്തെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ശരിയോ തെറ്റോ ധർമ്മമോ അധർമ്മമോ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് സ്വപ്നത്തിലെ പാപത്തിന് ജാഗ്രതത്തിൽ പ്രായശ്ചിത്തം ആവശ്യമില്ലാതെ വരും. അതും വിടാം. പിന്നെ എവിടെയാ സംഭവിക്കേണ്ടത്? ജാഗ്രതത്തിലാണ്. അപ്പൊ ജാഗ്രതത്തിൽ അവിടെ ബാധ സംഭവിക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഈ ബോധം എന്ന് പറയുന്നത് പ്രാമാണികമായ ബോധമായതുകൊണ്ട്, ശ്രുതി എന്ന് പറയുന്ന പ്രമാണത്തിൽ നിന്നുള്ള ബോധമായതുകൊണ്ട് പ്രാമാണികമായ ബോധത്തിന് ഒരിക്കലും ബാധ ഒരിടത്ത് സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് ശ്രുതിയെ തന്നെ ഈ ബോധത്തിന് വേണ്ടി ആശ്രയിക്കുന്നത്. ഈ വിഷയത്തിൽ ശ്രുതി പ്രമാണമാണ്. അത് ഒരു കൂട്ടർ പറയും. എന്തുകൊണ്ട് അത് പ്രമാണമായത്? ഈശ്വരൻ സൃഷ്ടിച്ചാണ്, അത് അനാദിയാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ തർക്കം വരും. എങ്ങനെ അത് ഈശ്വരെ സൃഷ്ടിച്ച്? ഈശ്വരെ സൃഷ്ടിച്ചതിന് എന്താ പ്രമാണം? അതിന് ശ്രുതിയാണ് പ്രമാണം. അപ്പോൾ ശ്രുതി പറയുന്നു ശ്രുതി ഈശ്വരെ സൃഷ്ടിച്ചാണ്. അപ്പോൾ അന്യോന്യാശ്രയ ദോഷം വരും. അതുകൊണ്ട് അതെല്ലാം വിട്ടു കഴിഞ്ഞാലും ശ്രുതി എന്ന് പറയുന്നത് തത്വത്തെ സംബന്ധിച്ച് പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള അറിവ് അനുഭവമാണ് ഒരാൾ. എന്നെടുത്താൽ തർക്കങ്ങളൊന്നുമില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരനുഭവം എന്ന് പറയുമ്പോൾ ആത്യന്തികമായ അനുഭവം തന്നെയാണ് പ്രമാണം. അപ്പം അനുഭവത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. ഒരാൾ നമുക്ക് വേണമെങ്കിൽ മറ്റൊരാളുടെ അനുഭവത്തെ നമുക്ക് നിഷേധിക്കുക, അത് ശരിയാണ്. പക്ഷെ അവനവൻ്റെ അനുഭവത്തെ നിഷേധിക്കാൻ പറ്റില്ല, അത് സാധ്യമല്ല. അപ്പോൾ അത് ഇത് ഭാഷ്യകാരം പലയിടത്തും പറയുന്നതാണോ, ശ്രുതി ഉപദേശിക്കുന്നു, കേൾക്കുന്ന ആളിന് ആ അനുഭവം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അറിവുണ്ടാകുന്നു. ഇത് നിഷേധിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ശബ്ദത്തെ ആശ്രയിക്കുന്നു. ശബ്ദത്തെ ശ്രവിക്കുന്നു, അനുഭവം ഉണ്ടാകുന്നില്ല എന്ന് ആർക്കും പറയാൻ വയ്യ. അത് നിഷേധിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഈ ശബ്ദത്തെ ശ്രവിക്കുന്നു. ആ ശബ്ദം എന്ന് പറയുന്നത് എന്താണോ ബോധിപ്പിക്കുന്നത്, അവനവൻ്റെ തന്നെ സ്വരൂപത്തെ തന്നെയാണ്. ആ സ്വരൂപം പരമാർത്ഥമാണ്. അങ്ങനെ ഒരു പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്ന ശബ്ദ, ആ ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനവനെ തനിക്ക് തന്നെ നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ അറിവ് എന്ന് പറയുന്നത് തൻ്റെ തന്നെ അനുഭവമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു പ്രത്യക്ഷാവഗമം. പ്രത്യക്ഷമായ ജ്ഞാനമാണ്. പ്രത്യക്ഷം എന്ന് എന്തിനാ പറയുന്നത്? സ്വാനുഭവത്തെ. സ്വാനുഭവത്തെ മാത്രമേ നമുക്ക് പ്രത്യക്ഷമെന്ന് പറയാൻ പറ്റൂ. അത് ശ്രവിക്കുന്നവന്റെ അനുഭവം. ശ്രുതിയിൽ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഒരാൾക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ട് സംസാരി ആത്മത്വ നിവൃത്തി സംഭവിക്കുന്നു. എന്നുവെച്ചാൽ താൻ സംസാരിയാണ് എന്ന് അതുവരെ ഉണ്ടായിരുന്ന ആ അത് അസത്യമാണെന്ന് ബോധിക്കുന്നു. അതിന് ബാധ സംഭവിക്കുന്നു. അതിന് ബാധ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചു വരുന്ന പ്രശ്നമേ ഇല്ല. ഒരു ഭ്രാന്തമായ അനുഭവത്തിന് അത് ഭ്രാന്തിയുടെ സ്വഭാവം. അതിന് ബാധ സംഭവിച്ചു കഴിഞ്ഞാൽ ആ അനുഭവത്തിന് തിരിച്ചു വരാൻ പറ്റത്തില്ല. ഒരു കാരണവശാലും ആ അനുഭവത്തിന് തിരിച്ചു വരാൻ പറ്റത്തില്ല. അത് ഒരിക്കൽ ജ്ഞാനത്തിന്റെ സവിശേഷതയാണ്. ആ ഇത് രജ്ജുവാണ് എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സർപ്പത്തിന് തിരിച്ചു വരാൻ പറ്റത്തില്ല. ആത്യന്തികമായ ഭ്രാന്തിയുടെ നിവൃത്തി എന്ന് പറയുന്നു. ഇനി ഒരുപക്ഷെ ആ പ്രതീതി ആവർത്തിച്ചാലും ശരി, അവിടെ ആ പ്രതീതിക്ക് സത്യബോധത്തെ ബാധിക്കാൻ കഴിയത്തില്ല. ഏത് ദൃഷ്ടാന്തം എടുത്താലും ശരി, അതാണ് പറയുന്നതിന് ബോധത്തിന് പിന്നീട് ബാധ സംഭവിക്കുന്നില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, അങ്ങനെ ആ വ്യക്തിയിൽ പിന്നീട് ജ്ഞാനത്തിന് വേണ്ടി കർമ്മങ്ങൾ ഒന്നും, ജ്ഞാനം എന്താണ് തത്വബോധം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. അവിടെ കർത്തവ്യം ശേഷിക്കുന്നില്ല, അതാണ് കർത്തവ്യം ഇല്ല എന്ന് പറയുന്നത്. അതിനെ തന്നെ ഈ ശ്രവണജന്യമായ ജ്ഞാനത്തെ തന്നെ പ്രത്യക്ഷം എന്ന് പറയുന്നു, പ്രത്യക്ഷ അവഗമം. ഇവിടെ സന്ദർഭത്തിലാണ് പറയുന്നത് തത്വമസി എന്നുള്ള ഉപദേശത്തിന്റെ സന്ദർഭത്തിൽ പറയണം. ജ്ഞാനം അത് പ്രത്യക്ഷമായിരിക്കുന്നു, അത് സംസാരിയാണ് താനെന്നുള്ള ഭ്രാന്തിയെ ബാധിക്കുന്നു. ആ ജ്ഞാനത്തിനൊരിക്കലും ബാധ സംഭവിക്കത്തില്ല. പിന്നീട് കർത്തവ്യം ശേഷിക്കുന്നുമില്ല. ഇത് അദ്വൈതത്തിന്റെ മുഖ്യമായ കാര്യമാണ്. അപ്പോൾ ആ ശ്രവണ ജ്ഞാനത്തിന് ശേഷം പിന്നെ ഒരാൾ മറ്റെന്തിനു വേണ്ടിയാണ് ഒരു പ്രവൃത്തി ചെയ്യുന്നത്? ഒരാൾ പറയുന്നു, ആ ശരി, തത്വജ്ഞാനം ഉണ്ടായി, ആ എനിക്ക് ക്ഷുത് പിപാസാദികളുണ്ട്, അതിന്റെ നിവൃത്തിക്ക് വേണ്ടി ഭക്ഷണം കഴിക്കുന്നു, ആകാൻ വിരോധമില്ല. അതെന്തിനു വേണ്ടി? മുക്തിക്ക് വേണ്ടിയല്ല, അതിനു വേണ്ടിയിട്ട് അവിടെ ഇല്ല, തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെ സംസാരിത്വ ഭ്രാന്തിയെ നിവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല, അത് ജ്ഞാനം കൊണ്ടാണ് നിവർത്തിച്ചത്. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നുമില്ല. ഒരാൾക്ക് രോഗം വന്ന് ചികിത്സിക്കുന്നു, ശാരീരികമായ ദുഃഖത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപായങ്ങൾ ആകാം. അതിനൊന്നും ഇവിടെ എന്താണോ ഈ പറയുന്ന സംസാരിത്വ ഭ്രാന്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവിടെ അയാൾക്ക് ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള ഭ്രാന്തിയാണ് മാറേണ്ടത്. ആ ഭ്രാന്തി മാറുന്നതിന് വേറെ അഭ്യാസങ്ങളുണ്ടെന്നും പറ്റില്ല, ഒന്നും സാധിക്കത്തില്ല. അത് ജ്ഞാനം കൊണ്ടേ സാധ്യമാണ്. എന്തുകൊണ്ട്? സംസാരിത്വം എന്ന് പറയുന്നത് ഭ്രാന്തിയാണ് തന്നെ സംഭവിച്ചിരിക്കുന്നത്. അതാണ് വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം, സ്വയം ഗ്രഹിക്കേണ്ട കാര്യം. എന്താണവിടെ, എന്തുകൊണ്ടവിടെ ഇത് പറയുന്നു സംസാരി ആത്മത്വ വ്യാപൃത്തി എന്നെന്തുകൊണ്ട് പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ ജ്ഞാനത്തിന്റെ സ്വരൂപവും ബാധയുടെ സ്വരൂപവും എന്താണെന്ന് ധരിക്കാത്തതുകൊണ്ടാണ് അവിടെ കർത്തവ്യശേഷം എന്ന് പറയുന്നു. ഇനി ഒരാൾക്ക് എന്തെങ്കിലും കർത്തവ്യങ്ങൾ ശേഷിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് തത്വജ്ഞാനമായിട്ട് ബന്ധമൊന്നും ഇല്ല. അവിടെയും എന്താണ്, ദേഹാത്മബുദ്ധിയോടുകൂടിയുള്ള കർത്തവ്യങ്ങൾ ശേഷിക്കില്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത് അവിടെ കർമ്മം ശേഷിക്കുന്നില്ല ഒരു തരത്തിന്. അല്ല, അവ ചിലർ പറയുന്ന അങ്ങനെ അല്ല. ശരി, ബോധിച്ചു ജ്ഞാനം എന്താണ്, ഇവിടെ ശ്രുതിയിൽ നിന്ന് എനിക്ക് ബോധിക്കാൻ കഴിഞ്ഞു, ജ്ഞാനത്തിന് ബാധ സംഭവിക്കുന്നില്ല, പക്ഷെ എനിക്ക് ദുഃഖ നിവർത്തിക്ക് വേണ്ടിയിട്ട് ഇനി ഉപായങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷുത് പിപാസാദികളുടെ നിവൃത്തിക്ക് വേണ്ടി അന്നപാനാദികൾ വ്യവഹാരങ്ങൾ ഏർപ്പെടുന്നത് പോലെയുള്ളൂ, അതിന് മുക്തിയുമായിട്ട് ബന്ധമില്ല. അത് മനസ്സിലാക്കും, തത്വജ്ഞാനമായിട്ടും ബന്ധമില്ല. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ല. ഇവിടെ എന്ത് പ്രവൃത്തി പിന്നെ ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളതല്ല, ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് തത്വജ്ഞാനം, മുക്തി എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളുമായിട്ട് എന്താ ബന്ധമെന്നുള്ളതാണ്. ശാരീരികമായ ദുഃഖങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള ഉപായങ്ങൾ അനുഷ്ഠിക്കുന്നു. ചിലർ ചിലപ്പോൾ മാനസികമായ ദുഃഖങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളും അനുഷ്ഠിക്കാം. അപ്പോൾ ഏതൊരുവനാണോ തത്വം ബോധിച്ചവൻ, അവനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം പിന്നെ വരുന്ന പ്രവൃത്തികൾക്ക് മുക്തിയും ജ്ഞാനവുമായിട്ട് ബന്ധമുണ്ട്. എന്നുവെച്ചാൽ അവൻ പിന്നീട് ജ്ഞാനത്തിന് വേണ്ടി ഒരു പ്രവൃത്തി, മുക്തിക്ക് വേണ്ടി ഒരു പ്രവൃത്തി അങ്ങനെ വന്നില്ല. അതുകൊണ്ടാണ് കൃതകൃത്യനെന്ന് പറയുന്നത്. അതിവിടെ അദ്വൈതത്തിൽ അതിനെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത്, അങ്ങനെ ഒരു തത്വജ്ഞാനത്തിന് ശേഷം ഒരുവനിൽ കാണുന്ന പ്രവൃത്തിയെ അതിനെ പ്രാരബ്ധം എന്ന് പറയണം. ഒരാൾ അവിടെ ഭ്രമിച്ചിട്ടല്ല എനിക്കിനി മുക്തിക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജ്ഞാനത്തെ ഉറപ്പിക്കാൻ വേണ്ടി എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അയാളുടെ ഭ്രാന്തിയിൽ നിന്നും മുക്തനായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം എന്താണോ ശ്രുതി ബോധിപ്പിച്ചത് അയാളത് ഗ്രഹിച്ചിട്ടില്ല എന്നാണ്. അത് സംഭവിക്കാമെന്ന് പറയുന്നുണ്ട്. ശ്രുതി ഒരാളെ ബോധിപ്പിക്കുന്നു, അതിന് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ ഇവിടെ തന്നെ ചർച്ച ചെയ്യും. ഒരാൾക്ക് ബോധം സംഭവിക്കാതിരിക്കാം, അങ്ങനെയാണല്ലോ ലോകത്ത് കാണുന്നത്. ഇതിനെക്കുറിച്ച് എത്ര പേർക്ക് ബോധമുണ്ട്? ബോധമില്ലാത്ത മനുഷ്യൻ പലതും ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ അനുകരിക്കാനല്ലോ പറയുന്നു ഇവിടെ ശ്രുതി പറയുന്നു. എന്താണ് എന്ന് ബോധിപ്പിക്കുന്നത് ബോധിക്കാതെ ചെയ്യുന്ന ഒരുവന്റെ പ്രവൃത്തികളെ അനുകരിക്കരുത്. അതാണ് മുക്തിക്കുള്ള ഉപായം എന്ന് കരുതി അതിനെ അനുകരിക്കാൻ പോകും. ആരെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന വേണ്ടിയിട്ട് മറിച്ച് എന്താ ചെയ്യേണ്ടത്? എന്താണ് ശ്രുതിയുടെ താല്പര്യമെന്ന് ബോധിക്കാൻ ശ്രമിക്കുക. അതാണ് അതെങ്ങനെ ബോധിക്കാനുള്ള വഴി എന്താണ്? ഇവിടെ തത്വശ്രവണമല്ലാതെ വേറൊരു ഉപായം പറയുന്നുമില്ല. അതാണ് ആ ശ്രവണത്തിൽ തന്നെ എല്ലാം അന്തർഭവിച്ചിരിക്കുന്നു. അതാണ് ഭാഷകാരൻ പറയുന്നത് ശ്രവണം കൊണ്ട് ജ്ഞാനം, ജ്ഞാനം സമകാലത്തിൽ മുക്തി എന്ന് പറയും. അതാണ് ഇവിടെ ബോധിക്കേണ്ട കാര്യം. അടുത്തിനി നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. അതിപ്രസംഗ എനിക്കറിയാം എല്ലാവരും കാത്തിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നതെന്നുള്ളതാണ്. അതിപ്രസംഗ അവസാനം ഇതുവരെ എന്താ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഇതുപോലെ കൃത്യമായി പറയൂ, പറയാൻ പറ്റും. എന്താണ് ജ്ഞാനം, എന്താണ് മുക്തി എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോലെ കൃത്യമായി പറയാൻ പറ്റും. ഇത് പറയുന്നത് കൃത്യമാണ്, ഒരു സംശയമില്ല. അതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. സമാധാസ്യതി ച ആചാര്യ ച ആചാര്യ ആചാര്യ കാര്യവിഷയം അപി കാര്യവിഷയം അപി ഇനി നിങ്ങളെ പറ്റിക്കാൻ പറ്റത്തില്ല. വിഗാനം ശ്രുതേ ഇത്യാരഭ്യ ഇതി ആരഭ്യ ഭവേദപി കാര്യസ്യ അഭിഗീതത്വം അപ്രതിപാദ്യത്വ നഹി അയം സൃഷ്ട്യാദി പ്രപഞ്ചഃ പോകപൂച പ്രതിപാദയിഷിതഃ നഹി തത്പ്രതിബദ്ധഃ. പ്രതിബദ്ധ എന്നുള്ളത് പൂക്കപ്പൂച്ച, കശ്ചിത്ത് എന്ന് പറയുന്നിടത്ത് കഹച്ചിത്ത്, ഫലിച്ച പുരുഷാർത്ഥോ ദൃശ്യത്തെ കശ്ചിത്ത് എന്നുള്ളത് എന്തുകൊണ്ടാ ഖരിച ഹസിച്ചവരാത്ത് ഹശാണെങ്കി വരൂ ഹശാണ് വരത്തിയിരിക്കെങ്കിൽ വരുമോ? ഇവിടെ എന്താ പൂർവ്വത്തിലാസം? എന്താ ഇവിടെ ക്രമമായിട്ട് എന്താ പശു പരവരിക്കണമെങ്കിൽ വരുമോ? എന്താ ഇത്രയും ചിന്തിക്കുന്നു വരുമോ? വന്നിട്ട് ഏതിനു വരും? ഏതവിടെ തകാരം കസ്റ്റിതന്നുള്ളത് ഏതിനു വരും? ജലാഞ്ചിസ്വന്തി അവിടെ തന്നെ ചോദിക്കുന്ന കസ്റ്റിത് കസ്റ്റിത് അവിടെ കഹാചിത് അവിടുത്തെ അതാ ചോദിക്കുന്നു ഹസിച്ചിരുന്നാ വരുമോ? വരും, അതാ ചോദിക്കുന്നു. പിന്നെന്തിനാ പേടിക്കുന്നു? ഹസിച്ചിരുന്നാ വരും. ഹസിച്ചിട്ടെന്നുണ്ടത് കോ എന്നാവും, കോ നാമ അങ്ങനെയൊക്കെ വരാറില്ലേ? ഹസില്ലാത്തോണ്ട് എന്ത് തോന്നു? സോസിനാശുന്നു കസ്റ്റിത്. കസ്റ്റിത് പുരുഷാർത്ഥോ എന്നുള്ളിടത്ത് പുരുഷാർത്ഥോ ദൃശ്യത അവിടെ ശ്രീയത്തെ വന്ന കൽപ്പയിതിൽ സഖ്യത വിക്രമ ഉപസംഹാരാഭ്യാം തത്ര മോനസ്വാര അവിടെ ചോദിച്ചത് മറ്റടുത്ത് ആക്കുകയാണ് തത്ര തത്ര ബ്രഹ്മവിഷയർവാക്കി ബ്രഹ്മവിഷയർവാക്കി എന്നുള്ളതോ അവിടെ മറ്റൊന്നും വരാത്ത എന്തുകൊണ്ടാ? പൂർവത്തിൽ അകാരമില്ല. ഒരു ചോദ്യത്തിന് ഒരുത്തരം അത് പറഞ്ഞുണ്ട്. ആദ്യം നോക്കേണ്ടത് പൂർവത്തിലാണ്. വാക്യേഹി സാകം ഏകവാക്യതായ ഗമ്യമാനത്വ ഏകവാക്യതായ എന്നുള്ളത് ഭോഗോപുരു ശേഷി പിന്നെ ഹരി സർവേഷ ശ്രദ്ധിക്കണം. പരത്തിലെന്താണ് ലോപശകലസ്യ അല്ല. എന്തുകൊണ്ട്? കല്ലാണ് പരത്തിലിരിക്കുന്നത്. ദൃശ്യതിജ സൃഷ്ടിയാദി പ്രപഞ്ചസ്യ ബ്രഹ്മപ്രതിപത്യർത്ഥത്താം അന്നേന സൂമ്യശൃംഗേന ആപോ മൂലം അന്വിച്ഛ അദ്ഭി സൗമ്യ വാശരി ശൃംഗേന തേജോ മൂലം അന്വിച്ഛ തേജസ സൗമ്യ ശൃംഗേന സന്മൂലം ഏരോ അനുനാസികെ സത്. അവിടെ ആദ്യം എന്തുവരും? സത്താണ്. ജനാഞ്ജുഷ്യ എന്തേ വരും? സത് മൂലം അന്വിച്ച സത് മൂലം അന്വിച്ച തിരുവന്നാസികെ അത് കണ്ടുകൊണ്ട് അങ്ങനെ ഒരു നകാരം വരുമ്പോൾ ഉടൻ മനസ്സിലായിക്കോണം അവിടെ വന്നിരിക്കുന്നത് ഇന്നതാണ്. മൂലമന്വിച്ച അന്വിച്ച ഇത് ഈ മൃദാദി ദൃഷ്ടാന്തരിച്ച അവിടെ ഹസിച്ച എന്തുകൊണ്ടവരാത്ത് അതുകൊണ്ടാണോ? അതുകൊണ്ടാണ് അവരകത്ത് പൂർവത്തിൽ അകാരമില്ല, അതാണ് പ്രധാനം. രണ്ടാമത്തെ സമാധാനമാണ് പറഞ്ഞത്. പൂർവം നോക്കണം. ഇപ്പോൾ കരിശ്യ കാരണേന അഭേദം മതി സൃഷ്ടിയാദി പ്രപഞ്ച ശ്രവ്യത്തേ ഇതി സമ്പ്രദായവിദോ വദന്തി. മൃത് ലോഹ തോന്നി വിസ്ഫുലിംഗദ്ദേഹി സൃഷ്ടി ചോദിത അന്യഥ ഉപായസോ സ്വാവതാരായ നാസ്തി ഭേദ കഥഞ്ചന. ഇതി ബ്രഹ്മപ്രതിപത്തി പ്രതിബദ്ധം തു ഫലം ശ്രൂയതേ. ഫലം ശ്രൂയതേ ബ്രഹ്മവിതാപനോദി പരം തരതി ശോകം ആത്മവിത് തമേവ വിദിത്വാ അതി മൃത്യും ഏതി. അതുകൊണ്ട് എന്തുകൊണ്ട് വരുന്നില്ല? മകാരമാണ്, അവിടെ അകാരമില്ല. മൃത്യു പ്രത്യക്ഷാവഗമം ചെയ്ത ഫലം തത്വമസി ഇതി അസംസാരി ആത്മത്വ പ്രതിപത്വ സത്യം സംസാരി ആത്മത്വ വ്യാപൃത്തേ.